ഭൂത് അഭൂതാം ഭൂധാതു കർത്തരിലകാരേ കൃതേ ശേഷ കർത്തരി പരസ്മയുതം. ഭൂ തസ് ഇത്യത്ര തിങ്സ് സർവധാതുവും ഇനി സർവധാതു സംജ്ഞ കർത്തരി ശപ് ഇത്യനേന പ്രാപ്തേ ചെളിലുങ്ങി ഇത്യനേന ലുക്ക് ഭൂ തസ്തം താം ഭൂതാം ഭൂസുവസ്തി ഭൂസുവസ്തുങ്ങി ഗുണനിഷേധ ലുങ് ലുങ് ഷടുതാ താട ആഗമ ആഭൂ തം അഭൂ താം ഏവം ഭൂതാതോ ധാതുസഞ്ജ്ഞാകേന സൂത്രേണ ഭാദ്യോധാതുവായ ലകാരാഹകേന സൂത്രേണ ലകർമ്മണി ച ഭാവേ ച തിങ് കേന സൂത്രേണ ലസ്യ തിങ് തിപ്തസ് കേന സൂത്രേണ പരസ്മൈവദാനാം പ്രാപ്തിഃ ശേഷാത് കർത്തരി ബഹുവചന സംജ്ഞ ബഹുവചന സംജ്ഞ പ്രഥമ പുരുഷ സംജ്ഞ പ്രഥമ പുരുഷ സംജ്ഞ പ്രഥമപുരുഷപ്രാപ്തി സർവധാതുസഞ്ജ്ഞാതു കർത്തരി ശക്തി ശബ്ദി പ്രാപ്തവും ചിലരെങ്കിൽ ചില ബാബുഭ്യസ്മദേഷുതിശോലക് ഭൂജി ഇത്യത്ര ഭൂസ്വസ്തി ഗുണനിഷേധോപി സ്യാത് ജോന്ത അന്തി ഇത്യത്ര ഇതശ്ചൈകാരലോപഃ തകാരസ്യ സമയാന്തസ്യ ലോപഃ ഭൂവും നിങ്ങളോട്ടോ രച്ചി ഭൂവുക്കാഗമ ഭൂ ഇത്യസ്യ ഉഗാഗമ കിത്വാദന്ത്യാവയോ ഏവം ഭൂ ഭൂസുവസ്തി ഗുണനിഷേധ അൻ ലുങ് ലങ് ഷഡുദാത അഭൂവൻ ഭൂവൻ ഭൂത ഭൂതാം ഭൂവൻ ഭൂ സിപ്പ് ഇതശ്ചൈകാരലോ ഭൂ സി തിങ്കിസാകം കടത്തരി ശബ് ചുളിലുങ്ങി ചുളേ സിച്ച് സാധിസ്താകുബാബുബ്യ സിയാപരസുലേഷു ഭൂസ് ലുങ്ലങ്ലുങ് ഷഡ്ദാത അട്ട് അഭൂസ് സകാരസ്യ ഋത്യേ വിസർഗേജ അഭൂഹു ഭൂ ദസ് ഇത്യത്ര തസ്തദ്വയമാം താം തം താമഹ ഇതി തമ ചിലങ്ങി ചിലേസിച്ച് പ്രസൂതേഷുലക്ക് ഭൂ ഭൂ തം ഭൂസുവസ്തുങ്ങി ഗുണനിഷേധ ലുങ് ലങ് ലുങ് ഷഡുദ്വാത്ത ഭൂ തം ഭൂ ധ ചുളിലുങ്ങി ചുളേസിജ് ഗാസിത്താകുബാബുഭ്യ സജാപരസുമതേഷുലക്ക് ഭൂ ധ ഭൂസോസ്തി ഗുണനിഷേധ ലുങ് ലങ് ലുങ് ഷഡ്ദാത്ത ഹാട്ടാഗമ ഭൂ തസ്തദ്വയമം താന്തം താമഹ ഭൂത ഭൂ മിപ് തസ്തദ്വയമം താന്തം താമഹ ഭൂ അം ചിലിനുങ്ങി ചിലേസിച്ച് ഗുഹാദിസ്താകുബാബുഭ്യസിജ പരസ്മദേശുലുക്ക് ഭൂവോ നിങ്ങളുടോർ അച്ചി ഭൂ ൂക്കുലുങ്ങുഡോരചിത്യസൂത്രേ ലുങ് ഇതി ഗ്രഹ അത്രാപി അചിപരേ ഭുഗാഗമ ഏവം പ്രഥമാ ഭൂവിനെ അഭി അന്യത്യത്ര അചിപരേ ഭുഗാഗമ ഉത്തമഷേകവിനേവി ലുങ് ലങ് ലുങ് ഷഡുദാത അഭൂവ് അം അഭൂവം ഭൂമസ് അത്രാവി ചിലിലുങ്ങി ചിലേശിച്ചുഗാദിസ്ഥകുബാബുഭ്യസ്യ പ്രസ്മദേശുലുക്ക് സകാരസ്യ നിത്യംഗിത ഇതി ലോഭ ലുങ് ലങ് ലുങ് ഷഡുദാത ഇതി അടാഗമ അഭൂ വാ ഭൂ മസ്യത്രാവി ചിലിനുങ്ങി ചിലേസിച്ച് ഗാദിസ്ഥകുബാബുഭ്യ പരസ്മദേശുലുക്കു നിത്യംഗിത സകാരലോപ ഭൂസുവസ്തിങ്ങി ഗുണനിഷേധ ലുങ് ലങ് ഷഡുദാത അടാഗമ അഭൂ മ നമാങ് യോഗേ അട്ട് ആടു നസ്തഹ മാങ് യോഗത്തിൽ ലുങ് ലങ് ലുങ് ഷഡുദാത വരത്തില്ല. മാ ഭവാൻ ഭൂത് ഭവാൻ മാ ഭൂത് എന്നാണ്. മാ ഭൂത് അതന്നെ വരും. ആട ജാതി എന്ന് അടുത്ത് വരും. അടുത്ത് ഉടനെ തന്നെ വരും. ഇവിടെ അട്ടാണ്. മാങ്ങിന്റെ യോഗത്തിൽ അട്ടും ആട്ടും വരത്തില്ല. മാങ്ങിന്റെ യോഗത്തിൽ ലുങ് വിരിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചതാണ്. മാങ്ങി ലുങ് ലങ്ങും വിരിക്കുന്നതാണ് സൂത്രം. സ്മോത്രി ലങ്ച അവിടെ ലങ്ങും ലിങ്ങും വരുന്നിടത്ത് ഇവിടെ വിശേഷ സൂത്രം ചെയ്യുന്നു. അങ്ങനെ മാങ്ങിന്റെ യോഗത്തിൽ ലുങ് വരുമ്പോൾ അവിടെ ലുങ് ലങ് ലുങ് ഷഡുദാത പ്രകാരോട്ട് വരുന്നില്ല. അത്രേ അഭൂത അഭൂതാം അഭൂവൻ എന്നുള്ളിടത്ത് മാങ് ഇരുന്നു കഴിഞ്ഞാൽ ആ പോവും, ആ വരെ കാണത്തില്ല. ഭൂത് എന്നേ വരുത്തുന്നു. ലുങ് പ്രഥമ ക്ഷേകവനാണ് അഭൂത്. അവിടെ മാങ്ങിന്റെ അന്വയം വന്നു. മാ ഭൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭവാൻ എന്നുകൂടി ചേർത്തത് കേവലം മാ ഭൂതെന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ പകാരത്തിന്റെ കൂടത്തിൽ ആ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ആയിരുന്നാലും സവർണ ദീർഘം വന്നിട്ട് എന്ത് വരും? മഹാബോധം വരും. അട്ട അബോധ് മാന്തിരുന്നു, ദീർഘം വന്നാൽ എങ്ങനെ വരും? മഹാബോധം ഒറ്റപ്പദം എന്തിനാകുന്നു? ഒറ്റപ്പദം എന്തിനാകുന്നു? മാന്നിരിക്കുന്നു, അഭൂതന്നിരിക്കുന്നു, സവർണ ദീർഘം എന്നാ എന്ത് വരും? മാഭൂത്. അപ്പം മാ അഭൂതാണോ മാ ഭൂതാണോന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. സന്ധി വരും. മനസ്സിലായോ? മാ അഭൂതന്നിരുന്നാലും സന്ധി വന്നിട്ട് എന്ത് വരും? ഇനി മാ ഭൂതന്നിരുന്നാലും മാഭൂത്. അപ്പൊ ഇവിടെ അട്ട് വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇടയ്ക്ക് ഭവാനെന്ന് ചേർത്ത് ഭവാൻ മാഭൂത്. അങ്ങ് പാടില്ല എന്നാണ്. അപ്പോ വേറൊന്നും കൂടിയുണ്ട്, അത് സർവലകാര അപവാദം മാങ്ങിലും. വർത്തമാനമോ ഭൂതമോ ഭാവിയോ ഏതർത്ഥമോ പറയാം. മാസ്മഭവത്, ഇത് സ്മോത്തരെ ലംഘിച്ച എന്ന് പറഞ്ഞ ഉദാഹരണമാണ്. ഇവിടെ അഭവത്തെന്നാണ്, പക്ഷേ സ്മായുടെ യോഗം വന്നുകൊണ്ട് സ്മോത്തരെ ലംഘിച്ച പ്രകാരം ലങ് വന്നു അഭവത്. പക്ഷേ നമാങ് യോഗേ മാങ്ങിന്റെ യോഗം വന്നതുകൊണ്ട് ഇവിടെ രണ്ടിന്റെ യോഗം വന്നു, മാങ്ങിന്റെ യോഗം വന്നു, സ്മായുടെ യോഗം വന്നു, രണ്ടുമുണ്ട്. അപ്പൊ ഇവിടെ സ്മോത്തരെ ലംഘിച്ചാന്ന് പറഞ്ഞുകൊണ്ട് സ്മാ വന്നതുകൊണ്ട് എന്തു വന്നു? ലങ് വന്നു. പിന്നെ നമാങ് യോഗ എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നിഷേധിച്ചു. മാസ്മ അഭവത്തൊന്നും വരത്തില്ല, ഭവത്തൊന്നും. മാസ്മഭൂത് ലുങ്ങിന് ഉദാഹരണം. മാസ്മ അഭൂത് എന്ന് പറയേണ്ടതാണ്. സ്മൂത്തരെ ലങ്ച എന്ന് പറഞ്ഞുകൊണ്ട് ലങ്ങും ലുങ്ങും വരാം. ഇവിടെ എന്ത് വന്നു? നമാങ് യോഗ എന്ന് പറഞ്ഞുകൊണ്ട് അട്ട് വന്നില്ല. സർവലകാരപവാദം. ലിംഗ് നിമിത്തെ ലൃങ് ക്രിയാധിപത്തോ അനുഷ്പത്തോ ഗമ്യമാനായാം അഭവിഷ്യത് അഭവിഷ്യതാം അഭവിഷ്യൻ അഭവിഷ്യഃ അഭവിഷ്യതം അഭവിഷ്യത അഭവിഷ്യം അഭവിഷ്യവ അഭവിഷ്യാമ സുവിഷ്ടിശ്ചേത് അഭവിഷ്യത് തഥാ സുഭിക്ഷം അഭവിഷ്യത്. ഉദാഹരണത്തിൽ അഭവിഷ്യതെന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇത് ഭൂധാതുവിന്റെ ഡ്രിങ്ങിന്റെ രൂപമാണ്. ഇവിടെ ഏതർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അഭവിഷ്യതെന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഭാവി അർത്ഥത്തിലാണ്. ഭാവി അർത്ഥത്തിലാണ് അഭവിഷ്യതെന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, സുവിഷ്ഠിച്ചേത് അഭവിഷ്യത് തഥാ സുഭിക്ഷം അഭവിഷ്യത്. ഇത് പ്രയോഗിച്ചിരിക്കുന്നത് കാര്യകാരണഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ സുഭിക്ഷം, അതിൻ്റെ കാരണമാണെന്ത്? സുവൃഷ്ടി, നല്ല മഴ പെയ്താൽ കൃഷി നടക്കും, ധാന്യങ്ങളുണ്ടാവും, സുഭിക്ഷമായിരിക്കും. അപ്പൊ ഇവിടെ ലട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് ഭാവിയിൽ, രണ്ടാമത് കാര്യകാരണഭാവത്തെ കാണിക്കാനാണ്. ഇനി മൂന്നാമത് ഒന്നുകൂടെ ഉണ്ട്, അതെന്താണ്? സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിയാധിപത്തി. നടക്കാത്ത കാര്യം പറയുമ്പോഴാണ് ലട്ട് ഉപയോഗിക്കുന്നത്, സംഭവിക്കാത്ത കാര്യം. അങ്ങനെ പറയുകയാണ്, നല്ല വേനൽക്കാലം, മഴ പെയ്യുന്ന യാതൊരു ലക്ഷണവുമില്ല, കൃഷിയെല്ലാം നശിച്ചുപോയി, ധാന്യങ്ങളൊന്നുമില്ല, പത്തായം കാര്യമായി, പട്ടിണിയായി, ഇതി കൂടുതൽ എന്തെങ്കിലും വേണോ? ഈ അവസ്ഥയിൽ ഒരു കൃഷിക്കാരൻ പറയുകയാണ്, നല്ല ഒരു മഴ പെയ്തെങ്കിൽ നല്ല ഒരു ഊണ് കഴിക്കാൻ വരും എന്ന് പറഞ്ഞാൽ എന്താണ്? മഴയും പെയ്യാൻ പോകുന്നില്ല, ഊണും നടക്കത്തില്ല. അങ്ങനെയുള്ളിടത്താണ് എന്തുപയോഗിക്കുന്നത്? ലട്ട്. അങ്ങനെയുള്ളിടത്തേക്ക് വേണ്ടിയിട്ടാണ് ലട്ട്. നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട്. സാറിന് അങ്ങനെ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്? മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നു, മഴ ഒന്ന് മാറിയെങ്കിൽ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമായിരുന്നു എന്ന് പറയാം. മഴ മാറാനും പോകുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാനും പോകുന്നില്ല. നല്ല ഭക്ഷണം കിട്ടിയെങ്കിൽ വിശപ്പും മാറിയത്, ഭക്ഷണം കിട്ടാനും ചാൻസില്ല, വിശപ്പ് മാറാനും ചാൻസില്ല. ക്ലാസ് ഒന്ന് അവസാനിച്ചെങ്കിൽ തലവേദന മാറിക്കിട്ടാണ്, ക്ലാസ് അവസാനിക്കാനും പോകുന്നില്ല, തലവേദന മാറാനും പോകുന്നില്ല. ഇങ്ങനെ നമ്മൾ നിരന്തരം പ്രയോഗിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ളിടത്താണ് ലട്ട്. അതും ഭാവി കാലത്തിൽ, അതുകൂടെ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന് പറഞ്ഞത്, ആദ്യം പറയുന്നത് ലിംഗ് നിമിത്തേ. ലിംഗിന്റെ നിമിത്തത്തിലാണ് എന്തുപയോഗിക്കുന്നത്? ലട്ട് ഉപയോഗിക്കുന്നു. കാരണം അഷ്ടാ അങ്ങനെ ലിംഗ് ലിംഗ് ലിംഗിന്റെ നിമിത്തത്തിലാണ് ലിംഗ് ഉപയോഗിക്കുന്നത്. കാരണം അഷ്ടാധ്യായിൽ ലിംഗിന് ഒരുപാട് നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നിമിത്തങ്ങൾ. അത് ഒരു നിമിത്തമാണ്, ഒരുപാട് സൂത്രങ്ങളും ഉണ്ട് ലിംഗിന് വേണ്ടി. അതുപോലെ നമ്മൾ ആശിഷ്യലിംഗിനോട് വിദ്യാദി ഒക്കെ പറഞ്ഞില്ലേ, ഇതുപോലെ ലിംഗിന് വേറെയുണ്ട് നിമിത്തങ്ങൾ. അതിലൊരു നിമിത്തമാണ് ഇവിടെ ഇപ്പൊ കാണിച്ചത്. ഇതാണ് ഹേതു ഹേതുമതോർ ലിംഗ് സൂത്രമാണ് പാണിനിയുടെ. ഹേതു ഹേതുമതോർ ലിംഗ്, ഹേതു കാരണം, ഹേതുമത് കാര്യം, കാര്യകാരണങ്ങളെ കാണിക്കാൻ വേണ്ടി ലിംഗ് ഉപയോഗിക്കാം എന്നാണ്. കൃഷ്ണം നമേ ചേത് സുഖം യായാ, ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ്. കൃഷ്ണം നമേ ചേത് സുഖം യായാ, കൃഷ്ണനെ നമസ്കരിച്ചാൽ സുഖത്തെ പ്രാപിക്കാം എന്നാണ്. അപ്പൊ സുഖപ്രാപ്തിയും കൃഷ്ണ നമസ്കാരവും തമ്മിൽ കാര്യകാരണഭാവമാണ്. കാര്യമായി എന്ത്? സുഖപ്രാപ്തി കാരണമായി അവിടെ ലിംഗം ഉപയോഗിച്ചിരിക്കുന്നു. കൃഷ്ണൻ നമേതിച്ച് സുഖം യായാത് ലിംഗം പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോ ഈ അർത്ഥത്തിൽ എന്തുപയോഗിക്കാം? എന്തുകൊണ്ട് ലിംഗ് കാര്യകരണഭാവത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു? അതാണ് ഇവിടെ പറഞ്ഞത് ലിംഗ് നിമിത്തേ, ലിംഗ് നിമിത്തേ ട്രിങ് എന്നാണ്. ലിംഗിന്റെ നിമിത്തത്തിൽ എന്തുപയോഗിക്കാം? ട്രിങ്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഭവിഷ്യതി, പൂർവത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഭവിഷ്യത്. പിന്നെ പറയുന്ന എന്താണ്? ക്രിയ അധിപത്വം എന്ന് പറഞ്ഞാൽ ക്രിയ അനിഷ്പത്വം, ക്രിയ അസംഭവം, ക്രിയ സംഭവിക്കാനേ പോകുന്നില്ല. അപ്പൊ മൂന്ന് നിമിത്തങ്ങളും വന്നു. ഒന്നെന്താണ്? നിങ്ങിന്റെ നിമിത്തം. രണ്ട് ഭാവി. മൂന്ന് ക്രിയാനിഷ്പത്തി. അങ്ങനെ വരുമ്പോൾ ലിംഗ് ഉപയോഗിക്കാം. ആണ് ഹേതു ഹേതുമദ്ഭാവാദി ലിംഗ് നിമിത്തം തത്ര ഹേതു ഹേതുമദ്ഭാവാദമാണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ലിംഗ് നിമിത്തം. കാരണം മറ്റു സൂത്രങ്ങളെ പരാമർശിച്ച് പറയുന്നു ഏത് ഹേതുമദ്ഭാവമാണ് ലിംഗ് നിമിത്തം. തത്ര എന്നുവെച്ചാൽ തസ്മിൻ ലിംഗ് നിമിത്തേ ഭവിഷ്യത്യർത്ഥേ, ഭാവി കാലത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി. ലിംഗ്സ്യ ലിംഗ് വരുന്നു. ക്രിയായാഹ അനിഷ്പത്തോ ഗമ്യമാനായാം. ക്രിയാ അധിപത്തി എന്ന് പറഞ്ഞാൽ ക്രിയായാഹ അധിപത്തി, ക്രിയായാഹ അധിപത്തി ഇത്യസ്യ ക്രിയായാഹ അനിഷ്പത്തി ഇത്യർത്ഥ. ക്രിയായാഹ അസംഭവേ, ക്രിയയുടെ അനിഷ്പത്തോ ഗമ്യമാനായാം ന്യായമാനായാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉദാഹരണം പറഞ്ഞത്. ഈ സൂത്രം എന്താ ചെയ്യുന്നത്? ട്രിങ് വിധിക്കുന്നു. അങ്ങനെ ഭൂതാകിൽ നിന്ന് ട്രിങ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രക്രിയയും പഴയതുപോലെ, പുതിയതായി ഒരു സൂത്രവും ഇവിടെ ഇല്ല. ഒരു സൂത്രവും പുതിയതായിട്ട് ഇല്ല. അപ്പൊ ഭൂ ട്രിങ് വന്നിരിക്കുമ്പോ എന്ത് വരുന്നു? തൃപ്തസ്ഥി പ്രാപ്തമാകുന്നു. പിന്നെ ഭൂ എന്ന് വരുന്നു. ശേഷാത്കർത്തരി പരസ്യമേതം, പരസ്യൂതം വന്നു. പ്രഥമ ശേഷപ്രഥമ ഏകവേദനത്തില് ടിപ്പ് ഭൂതിപ്പ് തിങ്സ് സർവധാതുവും കർത്തരി ശപ്പ് വരുമ്പോ എന്ത് വരുന്നു? സെത്താസി സെത്താസി. അവിടെ ലൃ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ എടുക്കണം. ട്രിട്ടും ട്രിങ്ങും. അതുകൊണ്ട് കർത്തരി ശപ്പിനെ ബാധിച്ചുകൊണ്ട് എന്തുവരും? സ്യ വരും. ഇവിടെ ഭൂ സ്യ എന്ന് പറയുന്നതിന് എന്തുവരും? അടുത്ത സൂത്രം എന്താ വരുന്നു? ആർദ്ധധാതുവും ശേഷ ആർദ്ധസഞ്ജ സ്യക്ക് വരുന്നു. ആർദ്ധസഞ്ജ എന്നാ എന്തുവരും? ആർദ്ധധാതു സീട്ടു വലാദേഹേ ഇട്ടാഗമ ടിത്വദാദ്യ അവയവ ഭൂ ഇട്ട് സ്യ. അടുത്തെന്തുവരും? സർവധാതു ആർദ്ധാതയോ. ഇവിടെ ഭൂസുവസ്തിങ്ങി ഗുണത്തെ നിഷേധിക്കത്തില്ലേ? ഇവിടെ സ്യായാണ്. അതുകൊണ്ട് അത് നിഷേധിക്കില്ല. പെട്ടു വരുന്നു സർവധാതാർത്ഥിക ഗുണം അവാദേശം ഭാവീസ്യ സകാരത്തിന് ഷത്വം എങ്ങനെ ആദേശപ്പെടുത്തിയോ തീ ഭവിഷ്യതി എന്നിടത്ത് എന്ത് വരുന്നു ഇത് സ്വീകാരം ലഭിക്കുന്നു ലുങ് ലങ് ലുങ്ഷു അടുത്ത ഭവിഷ്യത്ത്. പുതിയ സൂത്രങ്ങളൊന്നുമില്ല, പഴയതറിയാമെങ്കിൽ എളുപ്പം. അതുപോലെ തന്നെ അടുത്തെന്ത് വരുന്നു ഭൂ തസ്തമാം തം തം താമഹ എന്തു വന്നു ഭൂ താം തിങ്സ് സാധാതും സിത്താസിറങ് ലട്ടോഹോ ആർദ്ധാതു വിശേഷ ആർദ്ധാതു സിട്ട് വലാതെ സർവധാതാർദ്ദേവ ഗുണ അവാദേശ ഭാവേശ്യ താം ലുങ് ലങ് ലുങ് ഷടുദാത അഭവിഷ്യതാം ഭൂജി ജോ അന്തഹ ഭൂ അന്തി ഇതശ്ചൈകാരലോകം തകാരത്തിന് സംയോഗാന്തസ്യലോകം ഭൂ അൻ ശത്താസി ലുങ്ങട്ടോഹോ അർദ്ധാതു ശേഷം അർദ്ധാസിട്ട് വരാതെ സർവധാതുക അർദ്ധാതയോ ഗുണം ഏച്ചായവായ അവാദേശം ഭാവിഷ്യ അൻ അതോഗുണ ഭവിഷ്യൻ ലുങ് ലങ് ലുങ് ഷടുദാത ഭവിഷ്യൻ അഭവിഷ്യത് അഭവിഷ്യതാം അഭവിഷ്യൻ ഭൂ ോഹോ അർദ്ധാതുശേഷോ അർദ്ധാസിട്ട് വല്ലാതെ സർവധാതാധ ഗുണ ഏച്ചോ അവാദേശം ലുങ് ലങ് ലുങ് ഷഡുദാത അഭവിഷ്യ സൃത്യവിസർഗിച്ച അഭവിഷ്യ. പുതിയതൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഉടൻ മുഖതാവിൽ പറയണം. പിന്നെ പറയുന്നത് സ്പീഡിൽ നിന്ന് പറഞ്ഞു പോയി, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പുതിയ സൂത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഭൂ തസ്തമ്യം തം തം തമഹ തമ ഭൂതം സെത്താസിട്ടോഹോ അർദ്ധാതു ശേഷ അർദ്ധാതു സെട്ട് വലാതെ സർവധാതു ഗുണ ഏച്ചോ അയവായവ ലുങ് ലങ് ഷടുദാത ആദേശപ്രത്യുഷത്വം അഭവിഷ്യ തം ഭൂ ഭസ്യമാം താമഹ താസിലോഹോ അർദ്ധാതു ശേഷോ അർദ്ധാതു വലാതെ സർവതാതു അർദ്ധാതു ഗുണോ ഏച്ചുവായവ ലിംഗുദാത ആദേശപ്രത്യോഷത്വം ഭവിഷ്യത്ത ഭൂ തസ്തസ്ഥമിവാം തം തം താമഹ അമ്മോ സെതാസി ലുട്ടോഹോ അർദ്ധാതു ശേഷ അർദ്ധാതു സെട്ടു വലാദേഹ സർവധാതാർത്ഥ ഗുണം ഏച്ചോ അയവായവഹായ അവാദേശം ലുങ് ലങ്ഷ്ടാത ആദേശപ്രത്യോഷത്വം അഭവിഷ്യ അം അവിടെ എന്ത് വരുന്നു അമ്മിപൂർവ അഭവിഷ്യം അഭവിഷ്യം ഭൂ ബസ് എന്നിരിക്കുന്നു. സിത്താസിലോ ആർദ്ദാദിശേഷം ആർദ്ദാദിട്ടില്ലാതെ സർവദാദാദ ഗുണ അവാദേശം ഭവിഷ്യ ഭവിഷ്യ വസ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു അപ്പോ ദീർഘോ എനി ഭവിഷ്യാവസ് സകാരത്തിന് ഭവിഷ്യാവ ലുങ് ലങ് ലുങ് ഇവിടെ അതോ ദീർഘോ എനി വരുന്നു എന്നുള്ള പ്രത്യേകത. ഇതുപോലെ തന്നെ ഭൂ മസ് അവിടെ ഇതുപോലെ സെത്താസിലോ അർദ്ധാതു ശേഷം അർദ്ധാതു വിട്ടുപോലാതെ സർവധാതാർത്ഥ ഗുണക ഏച്ചോയ ഉപദേശം ലുങ് ലങ് ഷടുതാത്തിങ്ങിലെ സാലോചിക്കുന്നു അതോ ദുർഗോ നീ അഭവിഷ്യാമ അഭവിഷ്യത് അഭവിഷ്യതാം അഭവിഷ്യൻ അഭവിഷ്യത അഭവിഷ്യത അഭവിഷ്യത അഭവിഷ്യ അഭവിഷ്യാമ അഭവിഷ്യാമ അപ്പോൾ ദശലകാരങ്ങൾ ഇത്രയും പ്രക്രിയ അറിഞ്ഞാൽ ഇനിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ ഈസിയാണ്. നിഷ്പ്രയാസ രൂപങ്ങൾ ശ്രദ്ധിച്ചു പോവുക, രൂപങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ മനഃപ്പാഠം ചെയ്യേണ്ടി വരും, അതൊരു ജോലിയാണെന്ന് തോന്നിയാൽ അത് പ്രയാസമാണ്. അല്ല, പ്രക്രിയയിൽ ഇനി മനസ്സിലാക്കാനൊന്നുമില്ല, ഇത്രയുള്ളൂ. ദശലകാരങ്ങളുടെ ഒരു ഗുണം അതാണ്. ആദ്യം കുറച്ച് പ്രയാസപ്പെട്ടാൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ വളരെ എളുപ്പം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇത്രയും ദിവസം ഇരുന്നിട്ട് ആരെങ്കിലും എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഇതിത്രയും ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമാകും. അപ്പോ സുഭിക്ഷം സുഭിഷ്ടിച്ചേത് അപവിഷ്യത് തഥാ സുഭിക്ഷം അപവിഷ്യത് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്റെ അർത്ഥവും പഠിച്ചത് എന്താണോ? എന്താണോ? നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ ഭൂതകാലമാണോ? ആണോ? ഭൂതകാലമാണെങ്കിലും നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഇത് ഭൂതകാലമാണോ ഇപ്പോ ഭാവി കാലമാണോ? എന്തുകൊണ്ട് ഭവിഷ്യത്തി സൂത്രത്തിൽ പറഞ്ഞു? എന്താണ് ഇത് പ്രയോഗിക്കേണ്ടത്? ഭാവി കാലത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ നാളെ നല്ല മഴ പെയ്തിരുന്നു എങ്കിൽ നല്ല ഭക്ഷണം കിട്ടിയേനെ എന്ന് പറയേണ്ടിടത്താണിത് പ്രയോഗിക്കേണ്ടതെന്നാണ് ആര് പറഞ്ഞത്? എന്നാൽ പാണിനി തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. വേറെ സൂത്രമുണ്ട്, ഭൂതേച്ച എന്നുവെച്ചാൽ കാര്യങ്ങളെല്ലാം ഇത് തന്നെ, പക്ഷെ ഭാവി കാലത്തെ ഉപയോഗിക്കും പോലെ തന്നെ ഇത് ഭൂതത്തിന് ഉപയോഗിക്കും. അതായത് കഴിഞ്ഞ വർഷം നല്ല മഴ പെയ്തിരുന്നുവെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നതായിരുന്നു അങ്ങനെ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല, മഴയും പെയ്തില്ല, പട്ടിണി കിടക്കേണ്ടിയും വന്നു. അങ്ങനെ ഭൂതേച്ച ഭൂതത്തിലും പ്രയോഗിക്കാൻ രംഗം, ഭാവിയിലും പ്രയോഗിക്കാം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ എന്താ വരുന്നത്? നല്ല മഴ പെയ്തെങ്കിൽ സുഭിക്ഷമായേനെ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ഭൂതമില്ലേ? അതുകൊണ്ട് ഇത് കൂടുതലും ഭൂതാർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്, ഭാവി അർത്ഥത്തിൽ അല്ല. ഹിന്ദിയിൽ ഇത് ഭൂതം തന്നെയാ പറയുന്നത്. ഹിന്ദിയിൽ ഇത് ഭൂതകാലത്ത് തന്നെ പഠിച്ചിരിക്കുന്നു. ഹിന്ദിയിലുണ്ട് തന്നെ. ഹേതുഹേതുമത് ഭൂതം എന്നാണ് പറയുന്നത്. ഹേതുഹേതുമത് ഭൂതകാലം എന്നാണ്. അതുകൊണ്ട് പാണിനിയും പറഞ്ഞു എന്താണോ? ഭൂതേച്ച ഭാവി കാലത്ത് ഉപയോഗിക്കാൻ ഭൂതത്തിന്. അങ്ങനെ പാടില്ല. ഒന്നുകിൽ ഭൂതകാലത്തിൽ രണ്ടും കാര്യകാരണങ്ങൾ, അല്ലെങ്കിൽ ഭാവി കാലത്ത് രണ്ടിനും ഉപയോഗിക്കും. പക്ഷെ കൂടുതൽ ഇതിന്റെ പ്രയോഗം വരുന്നത് ഭൂതത്തിലാണ്. പിന്നെ ഇവിടെ പറഞ്ഞു എന്താണോ, ഇത് ലിംഗ് നിമിത്തത്തിലാണ്. ലിംഗിന് ഒരുപാട് ലിംഗ് ഉദാഹരണം എന്താണോ, ആശങ്കായാം ലിംഗ്, ആശങ്കയിൽ ലിംഗ് ഉപയോഗിക്കാം. സംശയം, സംശയത്തൊക്കെയാണ് അതിനെ സൂചിപ്പിക്കാതെ ഉപയോഗിക്കാം. സ്യാദ് ഭവേത് എന്നൊക്കെ സാറിനെ പ്രയോഗിക്കാറില്ലേ, അതുപോലെ ഉപയോഗിക്കാൻ. അപ്പൊ ഇത് ശരിയായ രീതിയിൽ മനസ്സിലായെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. മനസ്സിലാകാത്തവരും ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തു വരുന്ന ഏതാണ്? അത സാതത്യഗമനേ അതതി. ഈ അതസാതത്യഗമനേ എന്ന് പറയുന്ന ധാതു വളരെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്തുകൊണ്ട്? കേട്ടിട്ടുണ്ടോ? ഭാഷ്യത്തിൽ വന്നാണ് ആത്മാശബ്ദം ഇതിൽ നിന്നാണ് വരുന്നത്. ആത്മാ, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ശബ്ദമാണ് ആത്മശബ്ദം. അത് ധാതു നിന്നാണ് വരുന്നത്. അതിനെ നിർവചിച്ചതാണ് ഭാഷകാരൻ. യച്ചാപ്നോദിയദാതത്തെ യച്ചാസ്യസന്തതോ ഭാവ തസ്മാദാത്മീയതി കഥ്യതേ അല്ലെങ്കിൽ കീർത്യതേ. എങ്ങനെ? ധാതുവിൽ നിന്ന് ക്രിയാരൂപങ്ങൾ വരുന്ന തിങ്ങന്തം. നാമം വരുന്നതിനാണ് എന്ത് പറയുന്നത്? ധാതുവിൽ നിന്ന് നാമങ്ങൾ വരുന്നതിന് എന്ത് പറയും? കൃതന്തം. നമ്മളിനി പഠിക്കാൻ പോവുക. ഇത് പഠിച്ചാലേ അത് പഠിക്കാൻ പറ്റൂ. കാരണം ഇവിടെയാണ് ധാതുക്കളെ പരിചയപ്പെടുന്നത്. കൃതന്തം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ തദ്ധിത പ്രത്യയം വരാം. വന്നു കഴിഞ്ഞാൽ എന്താവും? അത് തദ്ധിതാന്തമാവും. നേരിട്ട് വരുന്നത് ധാതുക്കളിൽ നിന്ന് ഒന്നും തിങ്ങന്തം, മറ്റൊന്നും കൃതന്തം. സാതത്യം സന്തതം നിരന്തരം. പൊയ്ക്കൊണ്ടിരിക്കുക, പോവുക എന്നുള്ളത്. അപ്പൊ ആത്മാവെന്ന് പറയുന്ന നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സംസാരത്തിൽ. അതുകൊണ്ടാണ് എന്ത് വരുന്നതിന്? അത് ധാതു നിന്ന് വരുന്നു, നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ജനന മരണങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിന് ബാക്കിയുള്ള അർത്ഥങ്ങളും പറയാം. ആണോ ഭാഷകാരൻ പറഞ്ഞത്? എന്താണോ ചാപ്പനോദിയ ദാതത്തെ കേനോപനിഷത്ത് ഭാഷയത്തിൽ ഭാഷകാരൻ പറഞ്ഞാണ് അതറിഞ്ഞിരിക്കണം. ബ്രഹ്മവിദ്യ, ആത്മവിദ്യ പഠിക്കുന്നു. ആത്മാവ് എന്തെന്നറിയില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചും വ്യാകരണം പഠിക്കുന്നവർക്ക് എങ്ങനെയാണ് ആത്മശബ്ദത്തിന്റെ വ്യുത്പത്തി ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് അറിയില്ലെങ്കിൽ. വ്യാകരണം പഠിക്കുമ്പോഴാണെങ്കിൽ ശരി, വ്യുത്പത്തി അറിയില്ല. വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ അതറിയണം. പ്രത്യേകിച്ച് ഇപ്പോൾ അതാ ധാതുവിനെയും പഠിച്ചു. അതസാതത്യഗമനി, അതസാതത്യഗമനി എന്ന് പറയുന്നില്ല, അകാർ ഉച്ചാരണാർത്ഥമാണ്. അത് പോയി ശേഷിക്കുന്ന എന്താണ്? ആത്ത്. ബാക്കി പരിപാടികളെല്ലാം പഴയതുപോലെ തന്നെ. അത് ധാതുവിൽ നിന്ന് എന്തോരും കർമ്മണിച്ച ഭാവിച്ച കർത്തലിന്റെ കാലം വരുന്നു. ഇത് സകർമ്മകധാതുവാണ്. കർത്തലിന്റെ കാലം വരുന്നു. അത് ധാതുവിന് ധാതു സഞ്ജ വരുന്നു. അങ്ങനെ ഭൂവാദയോ അവിടെ പറഞ്ഞത് ഭൂവാദയ. ഭൂവാദ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തായി ഭൂവാദി, അത് ഇതാണ്. അടുത്ത് വരുന്ന ഇതാണ് അത. ഇങ്ങനെ പോവും, മുമ്പോട്ട് പോവും. ധാതു പാഠം. അപ്പോൾ ലകാരങ്ങൾ വരുന്നു അവിടെ. തിപ്തസ്ജി പ്രത്യേക പരസ്ത ല പരസ്മിതം പരസ്മിതസഞ്ജ ശേഷാത്കർത്തരി പരസ്മിതം സർവധാതുവും കർത്തരി ശപ്പ്. അപ്പൊ എന്തായി അത് ശപ്പിലേതാ ശേഷിക്കുന്നത്? അത പരത്തിലെന്താണ്? തീ. അത തീ പഠിക്കുന്നവർക്ക് എളുപ്പമായി വരികയാണ്. മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇതിനും എളുപ്പമായിട്ട് വരും. നേരത്തെ ആണെങ്കിൽ എന്തുണ്ടായിരുന്നു? സർവധാതാർത്ഥ ഗുണം ദേശപ്പെടുക ഒന്നുമില്ല. അത് ആ തീ അത തീ വരെ പ്രക്രിയയൊന്നുമില്ല. ആരും എഴുന്നേറ്റ് പോകരുത്, ഇനി ഇതിലും എളുപ്പമായിട്ടാണ് വരുന്നത്. ഒരിക്കലും കൂടെ ഓർമ്മിപ്പിക്കുക. ചിലർക്ക് അത്തത്തി ഇത്ര എളുപ്പം സ്വീകരിച്ചു, ഇത്ര എളുപ്പം വന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്തത്തി നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇത്ര എളുപ്പം വന്നു എന്നാണ്. ഭൂധാതുവിന് ശേഷമാണ് ധാതു പാഠത്തിൽ അത്ത് വരുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇത് ആദ്യം പഠിപ്പിക്കാതെ ഇത് ആദ്യം പഠിപ്പിക്കാമായിരുന്നു. ഏത് ഇത് ആദ്യം പഠിപ്പിക്കാമായിരുന്നു? ഏത് അതെ എന്താ ചിലപ്പോൾ എളുപ്പം ആദ്യം എങ്ങനെ എളുപ്പം ആദ്യം പഠിപ്പിച്ചിരുന്നെങ്കിൽ എളുപ്പമായതുകൊണ്ടാ. അല്ല, തുടങ്ങുന്നത് ഇവിടെ ധാതു പാഠത്തിന്റെ ക്രമത്തിലാണ്. മുഴുവൻ ധാതുക്കളും ഇല്ലെന്നേ ഉള്ളൂ. ക്രമം അത് ക്രമത്തിലാവും. പാത്തത്തി എളുപ്പമായി. പിന്നെ എന്തുകൊണ്ട് സർവധാതു അർദ്ധാദിയോ വന്നില്ല, ഗുണം വന്നില്ല, അവാദേശം വന്നില്ല, അതൊക്കെ നമ്മൾ ഇവരെ പഠിച്ചെന്ന് മനസ്സിലാക്കാം. അതിന്റെ നിമിത്തങ്ങൾ ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സൂത്രങ്ങൾ നമ്മൾ പഠിച്ചാലും സൂത്രങ്ങളുടെ നിമിത്തം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കത്തില്ല. ഇവിടെ നിമിത്തങ്ങളൊന്നുമില്ല, പ്രവർത്തിക്കുന്നില്ല. അത് തസ് തിങ്ക്ഷ്യത് സർവധാതുവും കർത്തരി ശപ്പ് അതസ് ഋത്വവിസർഗം അതത്ത അത് ജി തിങ്ക്ഷ്യത് സർവധാതുവും കർത്തരി ശപ്പ് അത ജി ജോ അന്ത അത അന്തി അതാന്തി എന്നടുത്ത് അതോ ഗുണി അതന്തി. അവിടെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും സംഭവിച്ചില്ല. അത് ശിപ്പ് അത് സി കടത്തരി ശപ്പ് അത അത അത സി. ഇവിടെ എന്താ ഇതച്ച വരാത്തത്? ിത്തല്ല, ലട്ടാണ്, ടിത്താണ്. അടുത്ത് അത് പരത്തിൽ കടുത്തൊരു ശപ്പ് അത്ത തസ് ഋത്വവിസർഗം അത്ത. അവിടെ എന്നോട് തസ് ധ്വനിബന്ധാന്തം താമഹം വന്നില്ല. ഞിത്തല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് എന്തുകൊണ്ടൊന്നും വന്നില്ല ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എളുപ്പം ഓരോ സൂത്രത്തിന്റെ നിമിത്തങ്ങൾ എങ്ങനെയാണ്. അത് തിങ്സ് സർവധാതുവും കടുത്ത ഋഷപ്പ് അത അത്തസി അതധ അതഥ അത് മിപ്പ് പ്രകാരം പോയി മീ കടുത്ത ഋഷപ്പ് അത മീ അവിടെ എന്തോരും അതോ ദീർഘോ അടുത്ത മസിപ്പിച്ച വരത്തില്ലേ എന്താ അത് ലോട്ടിനാണ് അത് ലോട്ടിനാണ് വരുന്നത് ലോടത്ത് മസ്യ ആടസ്യ അതോ ദീർഘ കഴിഞ്ഞി ദീർഘമന്ത്രി എന്തോരം അത്താമി അടുത്ത് അത് വസ് കർത്തൃശപ്പ് അത്ത വസ് അതോ ദീർഘ കഴിഞ്ഞി അത്താവസ് നിത്യംഗിത എന്തുകൊണ്ട് മുട്ടല്ല അടുത്ത വിശ്രമന്ത്രി എന്തുവരുന്നു അത്താവഹ അത് മസ് ശപ്പ് അത മസ് അതോ ദീർഘോ എഞ്ഞി അതാമസ് അതാമഹ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാണിനിയുടെ വ്യാകരണം എത്ര എളുപ്പമാണെന്ന്. അല്ലേ, ഇത്രയും എളുപ്പമാണെന്ന് അറിഞ്ഞെങ്കിൽ പലരും ഇത് നിർത്തിയിട്ട് പോകത്തില്ലായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. പ്രയാസമെന്ന് കരുതിയാൽ പലരും പോയത്, അവരെ വേണമെങ്കിൽ തിരിച്ചു വിളിക്കാം നമുക്ക്, ശരിക്കൂടെ ശ്രമിച്ചു പോകട്ടെ. വളരെ സിമ്പിളാണ്, ഇതൊക്കെ ആദ്യം നമ്മൾ പഠിപ്പിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ആരും പോകത്തില്ലായിരുന്നു. അടുത്ത് വരുന്ന ഏതാണ് സൂത്രം? പരോക്ഷ ലെട്ട്. അപ്പം ലെട്ട് വരുമ്പോൾ ഏതൊക്കെയാണോ അവിടെ വരുന്ന വിശേഷ സൂത്രങ്ങളെന്ന് ആദ്യം തന്നെ മനസ്സിലിരുന്ന കാര്യങ്ങൾ എളുപ്പമാവും. ഏതൊക്കെയാണ്? പരസ്യപ്രധാന ധനല് മഹാ, പിന്നെ അത് ഭൂതാതുവിനല്ലേ, ഭൂതാതു കഴിഞ്ഞു, ഇനി അതിന്റെ കാര്യം ചിന്തിക്കണ്ട. പിന്നെ ഏതാണ്? ലിട്ടിച്ച. എന്താണ് പറയുന്നത്? അത് പ്രധാനപ്പെട്ടാണ്. ലിടാദേശ സിംഗ്, പിന്നെ വരുന്നതാണ് ലിഡിദ്ധാതോർ അനഭ്യാസസ്യ. അത് വന്നു കഴിഞ്ഞാൽ അടുത്തേത് വരും പൂർവോ അഭ്യാസ ഫലാദിശേഷ ഹ്രസ്വ അഭ്യാസേ ചർച്ച. പിന്നെ ഒരു സൂത്രം വിട്ടുകളഞ്ഞു, ഒരു സൂത്രം വിട്ടുപോയി. ഏതാണ്? അതിന്റെ ആവശ്യമില്ല, അത് ഭൂതാതുവിനാണ്. പിന്നെ അർദ്ധാദിശയിട്ട് ഫലാദേഹി, പിന്നെ ഇത്രയുള്ളൂ. ഇത് കഴിഞ്ഞിരുന്നോ ഇതും എളുപ്പമായി. അത് ലെട്ട്, ലെട്ടിന്റെ സ്ഥാനത്ത് എന്തുവരുന്നു തിപ്പ്, തിപ്പിന്റെ സ്ഥാനത്ത് എന്തുവരുന്നു നാലാദിവസമാഹ, പ്രകാരം നല് വന്നു. അപ്പൊ എന്തുവരുന്നു? അത് ആ എന്നിരിക്കുന്നു. അപ്പൊ എന്തുവരുന്നു? ലട്ടിച്ച ലാദിസിംഗ് ആർദാസിംഗ് അത് വരുന്നു. പിന്നെ ലടിദ്ധാതുരനഭ്യാസസ്യ അത്തിന് ദത്വം വരുന്നു. അപ്പൊ എന്തുവരുന്നു? അത്ത് അത്ത് ആ. അടുത്തെന്തുവരുന്നു? പൂർവഭ്യാസ അത്തിനഭ്യാസജ്ഞ. അടുത്തെന്ത് വരുന്നു? ഹലാദിശേഷ ആദിയിൽ ഹല്ല് ശേഷിക്കുമെന്ന് പറഞ്ഞു. അവിടെ എന്താ വൃത്തിയിൽ പറഞ്ഞത്? അഭ്യാസസ്യ ആദിർ ഹൽ ശിക്ഷ്യത എന്നാണ്. ഇവിടെ അഭ്യാസത്തിന്റെ ആദിയിൽ ഹല്ലുണ്ടോ? അതുകൊണ്ട് പിന്നെ ആദി അല്ലാത്ത ഹല്ല് എന്ത് ചെയ്യും? ആദി അല്ലാത്ത ഹല്ല് ആദി ഹല്ല് ശേഷിക്കുമെന്ന് പറഞ്ഞാൽ ആദി അല്ലാത്ത ഹല്ലെല്ലാം ലോപിക്കും. മനസ്സിലായോ? അഭ്യാസസ്യ ആദൃഹൽ ശിഷ്യത്തെ, അഭ്യാസത്തിലെ അഭ്യാസസ്യ ആദൃഹൽ ശിഷ്യത്തെ എന്ന് പറഞ്ഞ അന്യേ അന്യഹൽ ലുപ്യത്തെ, ബാക്കിയുള്ളതെല്ലാം ലോപിച്ചു. അപ്പോ ഇവിടെ അഭ്യാസത്തിൽ ആദ്യമില്ല ശേഷിക്കാൻ, ബാക്കിയുള്ളത് ലോപിക്കും. അപ്പൊ ശേഷിക്കുന്നത് എന്തായിരിക്കും? ആ അത്, ആ അത്, ആ ഹ്രസ്വാണല്ലോ, ഹ്രസ്വാണല്ലോ ഇവിടെ. പിന്നെ പിന്നെ നോക്കേണ്ട, അഭ്യാസ ചർച്ച വരും എന്നുള്ളതാണ്. വരുമോ? എന്തുകൊണ്ട്? ചെല്ലില്ല. അപ്പൊ ഇവിടെ വരുന്നു അത ആദേഹേ അഭ്യാസസ്യ ആദേരതോ ദീർഘസ്യ. അഭ്യാസത്തിന്റെ ആദിയിലിരിക്കുന്ന അത്തിന് ദീർഘം വരും. ഇവിടെ അഭ്യാസത്തിന്റെ ആദിയിൽ എന്തുണ്ട്? അത്തെന്ന് വെച്ചാൽ ഹ്രസ്വകാരം. ആ ഹ്രസ്വകാരത്തിന് ദീർഘം വരുന്നു. അകാരത്തിന് ദീർഘം വരുമ്പോൾ സൂത്രം വരുന്നു, സ്ഥാനേന്ദ്രത്തിന് പ്രകാരമാക്കി എന്ത് വരും? ആ വരുന്നു. അതാണ് അഭ്യാസസ്യ ആദേരതോ ദീർഘ. അഭ്യാസത്തിന്റെ ആദിയിലെ അകാരത്തിന് ദീർഘം വന്നു. ആ എന്ന് പറയുന്നത് എന്തായി മാറി? ആ ആ അത്തന്നിരിക്കുന്നിടത്ത് എന്തുവരും? സവർണേ ദീർഘം വരുമ്പോ എന്തായി? ആ പരത്തിൽ എന്തായിരിക്കുന്നത്? നല്ലിലെ ആത്ത. ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്ത് ധാതുവിന് എല്ലായിടത്തും ലടി ധാതു അനഭ്യാസ സ്യപ്രകാരം ദിത്വം വരും. അത്ത് തത്തന്നാവും. പൂർവഭാഗത്തിന് പൂർവ്വ അഭ്യാസപ്രകാരം അഭ്യാസ സജ്ഞ, ഹലാദിശേഷപ്രകാരം തകാരം പോകും. ആദ്യത്തെ അകാരത്തിന് അത ആദേഹപ്രകാരം ദീർഘം അവ ആ എന്നാവും. അഭ്യാസത്തിലെല്ലായിടത്തും സംഭവിക്കും. ആ അത്തെന്ന് വരും. സവർണ ദീർഘം വരുമ്പം ആത്ത് വരും. അപ്പോ അംഗം എല്ലായിടത്തും ആത്തെന്ന് വരും. ബാക്കിയുള്ള പ്രത്യയങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. ഇത്രയും ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഓരോടത്തേക്കായിട്ട് ചെയ്യാൻ പോകണ്ട, എല്ലായിടത്തേക്കും കൂടെ ഒരു സ്ഥലത്തങ്ങ് ചെയ്തു വയ്ക്കുക ആദ്യം തന്നെ. എങ്ങനെ? അംഗത്തെ എന്താക്കുക? ആത്ത്. മനസ്സിലായല്ലോ? പിന്നെ ഓരോ സ്ഥലത്തും പറയത്തില്ല. അത്തന്നിരിക്കുന്നു, ലളിതാതോരനഭ്യാസ ദിത്വം, പൂർവഭ്യാസ ഫലാതിശേഷ ആ അത്ത്, അത ആദേഹ ദീർഘം ആ അത്ത്, സവർണ ദീർഘം ആത്ത്. നല്ല അടുത്തെന്താ പരത്തിൽ വരുന്നത്? അതുസ് ആത്ത്, അതുസ് കൂട്ടിച്ചേർക്കുമ്പോ എങ്ങനെയാവും? ആത്തുസ് ഋത്തു വിശ്രമം വരുമ്പോ ആത്ത് പരത്തിൽ എന്താണ്? ഉസ്. സൂത്രം ഏത്? എന്തായി? ആതുസ് ഋത്തു വിശ്രമം വരുമ്പോ മണത്ത് ആത്ത് പരത്തിൽ എന്ത് വരുന്നു? എന്തുവരും? ലഡിച്ച അർദാസിട്ട് മലാദേഹേ ഇട്ട് വരുമ്പോ എന്തായി? ആത് ഇട്ട് ആതിഥ. അടുത്തെന്ത് വരുന്നു? ആത് അധുസ് ആതധുഹു. അടുത്ത് ആത് പരത്തിൽ എന്താണ്? ആത്ത. നല്ലതുസ് ധലതുസ് ആ. അടുത്ത് ആത് പരത്തില് നല്ലിലെ ആത്ത് ആത. അടുത്ത് ആത് വാ. വസാണോ വായാണോ? നല്ല മാഹ ആത് വാ. അവിടെ എന്ന് വരുന്നു? ലഡിച്ച ആർദാസിട്ട് വലാതെയിട്ട് ആതിവ ആത് മാ ആദിമ. ശരിയായോ? ആത ആതതുഹു ആതുഹു ആതിത അതതുഹു ആത ആത ആദിവ ആദിമ. എത്രയോ എളുപ്പമായി. ഈ വ്യാകരണത്തെയാണോ നമ്മൾ സംശയിച്ചത്? വലിയ പ്രയാസമുള്ളതാണ്. വെറുതെ സംശയിച്ച് എത്ര പേരുടെ വ്യാകരണം നഷ്ടപ്പെട്ടു പോയി. ഇത്രയും എളുപ്പമായ സാധനത്തെ ഒറ്റയിരുപ്പിലിരുന്ന് ദശലകാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. വേണോ ഞാൻ അടുത്ത് കാണിച്ചു തരാം? എന്താണ് ലൊട്ട്? അത് ധാതു പരത്തിൽ എന്ത് വരുന്നു? പക്ഷെ പഴയതെല്ലാം ഓർമ്മയും വേണം. അല്ലെങ്കിൽ ലൊട്ട് വിരിക്കുന്ന സൂത്രം ഏതാണ്? അനദ്യേനെ ലൊട്ട് തിപ്പ് വരുമ്പോ സൂത്രം വരുന്നു. ഇതാണോ വരുന്നത്? അതാ പറഞ്ഞത്, പഴയത് ഓർമ്മ വേണം. ലുടപ്രഥമസ്യ അങ്ങനൊന്ന് കേട്ടോ? കേട്ട ഓർമ്മ ഒന്നും ആർക്കുമില്ല. ലുടപ്രഥമസ്യ ഡാരോ രസഹ. ഇവന്തുവരും ഡായലെന്ത് ശേഷിക്കും? അത്ത് ആന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഇത്ര പെട്ടെന്ന് ശതാസി ലുട്ടോഹോ. ലുട്ടിനെന്തുവരും? സ്യാണ വരുന്നു. താസ് അത്ത് താസ് അർദ്ധാതുകം ശേഷ അർദ്ധാതിട്ട് പലാദേഹേ അത്ത് ഈ താസ് അത്ത് ഈ താസ് ആന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? ഡിത്തു സാമർത്ഥ്യ അപസ്യാവി ടേർ ലോപ അതീത. ശരിയേ? ശരിയായോ? അതീത. അപ്പൊ അവിടെ വിശേഷമായിട്ട് വരുന്ന ലുടപ്രഥമസ്യ ഡാരോ രസഹ സത്താസി ലുട്ടോഹോ അർദ്ധാതുവം ശേഷ അർദ്ധാസിട്ട് വലാതെ അതിതാസ് ആന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഡിത്വ സമർത്ഥ അത് അപസ്യാവി ടേർലോ. ഇതാ പറയുന്നത്, പഴയത് അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പമാണ്. അപ്പൊ അത് ധാതുവിന്റെ പരത്തിൽ സിപ് തിപ് തസ്സിരിക്കുന്നു ലുട്ടിൽ. എന്ത് വരുന്നു അവിടെ? ലുടപ്രഥമസ്യ ഡാ രൗ രസഹ രൗ വരുന്നു. അപ്പോ അത് രൗ എന്തുവരുന്നു? ലുട്ടോഹോ താസ് വന്നു ആർദാസിന് ശേഷ ആർദാസിട്ട് വരാതെ ആതി താസ് രൗ എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? രീച്ച സകാരൻ ലോപിച്ചു മുമ്പ് എന്തുവരുന്നു? അതി താ രൗ എന്ന് വരുന്നു. വീണ്ടും അത് എന്തുവരുന്നു? ജി എന്തുവരുന്നു? ലുടപ്രഥമസ്യ ഡാരോ രസഹ ആത് രസ് സ്യതാസിട്ടുള്ളോ താസ് അർദാതു ശേഷ അർദാസിട്ട് വരാതെ ആത്തി താസ് പരത്തിലെന്താണ് അവിടെ എന്തുവരുന്നു? ജീച്ച ആത്തി താരസ് ഋത്വവിസർഗം അത് അവിടെ ശങ്കിക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും ലുട്ടിൽ ഇങ്ങനെ തന്നെ വരും. എന്തുകൊണ്ട്? വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നു ലുടപ്രഥമസ്യ ഡാരോ രസഹ ആർദ സെത്താസിർ ലുടോഹോ ആർദാതകം ശേഷ ആർദാതിട്ട് വലാദേഹേ ടീച്ച. എല്ലായിടത്തും പ്രതി പോലെ തന്നെ. അടുത്ത മധ്യപക്ഷനിൽ അത് അവിടെ എന്തുവരും? സെത്താസി ട്രുണ്ടോ ആർദാതു ശേഷം ആർദാതു വരാതെ അതിത്താ സി എന്നിരിക്കുമ്പോൾ പഴയ സൂത്രം ഏതാ വരുന്നത്? താസസ്തിർലോപ പഴയ സൂത്രം പൊന്തുവരുന്നു. താസ സകാരം ലോപിച്ചിരിക്കുന്നു, സാ പരത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതി താസ് സി അതി താസി ഭവിതാസി അതുപോലെ തന്നെ വരും. അടുത്ത് അത് എന്തുവരുന്നു? സെത്താസി ട്രോഹോ അർദാദ ശേഷം അർദാദ ചുട്ട് വലയത്തെ അതിതാസ് പരത്തിൽ വന്നുവരുന്നു. അതിതാസ്ഥ അടുത്ത് അത് സെത്താസ് ലുട്ടോഹോ താസ് അർദാദ ശേഷം അർദാദ ചുട്ട് വലാതെ അതിതാസ് ധ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അടുത്ത് അത് വിപ്പ് സിത്താസനോ അർദ്ധാതി ശേഷം അർദ്ധാതി ചേട്ട് വരാതെ അതിതാസ് തരത്തിൽ എന്താണ് മി അതിതാസ്മി. അടുത്ത് അത് വസ് സിത്താസനോ അർദ്ധാതി ശേഷം അർദ്ധാതി ചേട്ട് അതിതാസ് വസ് അതിദാസ്മഹ അതിതാസ് മസ് അതിതാസ്മഹ. ഇതിന് കുഴപ്പമാണ് അടുത്തത്. എങ്ങനെ? അപ്പൊ ഇതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അതിത അതിതാരു അതിതാര അതിതാസി അതിതാസ്മി അതിതാസ്മി. അടുത്തതിന്റെ രൂപം വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കുന്ന നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. രൂപം എങ്ങനെയാണ്? അതിഷ്യതി അതിഷ്യത അതിഷ്യന്തി അതിഷ്യതി അതിത ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്താണ് സെത്താസിറിൽ ലുട്ടോ സെ വന്നു ആർദാദി ശേഷം ആർദാദി ചെട്ട് വരാതെ ആതിശ്യ ആദിശ്യപ്രത്യക്ഷത്വം അതിഷ്യത്തി അതിഷ്യ തഹ എല്ലായിടത്തും അതിഷ്യ എന്ന് വരും. അതിഷ്യ തഹ അതിഷ്യ ജി എന്നിടത്ത് എന്ത് വരുന്നു? ജോന്ത പിന്നെ അതോ ഗുണി അതിഷ്യന്തി അതിഷ്യ സി അതിഷ്യ അതിഷ്യ ധ അതിഷ്യ മീ എന്നിടത്ത് എന്തോരം അതോ ദുർഗോ എഞ്ഞി അതിഷ്യാമി അതിഷ്യ വസ് എന്നിടത്തും അതോ ദുർഗോ എഞ്ഞി അതിഷ്യാ വസ് അതിഷ്യാവഹ അതിഷ്യ മഹ. ഇത്രയേ ഉള്ളൂ. Thank you.